അനുച്ഛേദിച്ചതാദ്യന്തോ അക്ഷയ ദൂഹു തദന്തർച്ചർദ്ധം വിഗ്രഹിച്ചു അർദ്ധം സമാസം വന്നു അർദ്ധം പൂർവനിപാദം ചെയ്തു സ്വപ്പുലോപിച്ചു അർദ്ധർച്ച അകാരാന്തമായി ചകാരാന്തം അകാരാന്തമായി അതാണ് സമാസാന്തത്തിന്റെ പ്രയോജനം. അർദ്ധർച്ച എന്ന് പറഞ്ഞു അർദ്ധർച്ചാദേഹ പുംസിച്ച എന്ന് പറഞ്ഞുകൊണ്ട് പുല്ലിംഗത്തിലും വരാം നംസകത്തിലും വരാം. അർദ്ധർച്ച എന്നിടത്ത് കൃത്യഗ്രഹ പ്രകാരം പ്രകൃതിഭാവവും വരാം. അങ്ങനെയെങ്കിൽ അർദ്ധർച്ച അല്ല ഗുണം വരികയാണെങ്കിൽ അർദ്ധർച്ച രണ്ട് രൂപം വരാം. വിഷ്ണുപുരം, വിഷ്ണുവിന്റെ പുരം എന്നർത്ഥം. വിഷ്ണോഹോ പൂഹോ എന്ന് വിഗ്രഹിക്കുന്നു. വിഷ്ണുങ്ങസ് പുര സു വരുന്നു. ഷഷ്ടി സമാസം വന്നു, സുപ്പുലോപിച്ചു സമാസാന്തമായി ആ വന്നു. വിഷ്ണുപുര എന്ന് വന്നു. പുരശബ്ദം സ്ത്രീലിംഗ ശബ്ദമാണെങ്കിലും എന്താണോ നമസ്സം വരുന്നു. ലിംഗമശിഷ്യം ലോകശബ്ദത്വാദ് ലിംഗസ്യ നമസ്സലിംഗം വന്നു. വിഷ്ണുപുരം കാരണം പരവർലിംഗം ദന്തു തത്പുരുഷയോഹോ വരെയാണെങ്കിൽ സ്ത്രീലിംഗം വരണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? വിഷ്ണുപുരം വന്നു. അത് പുരി ശബ്ദമാണ്, ഇത് വേറെ ശബ്ദം. ഇത് പുര് പ്രാതിപദ്യം, മറ്റു പുരി വേറെ ശബ്ദമുണ്ട്. വിഷ്ണുപുര ശ്രീപുരം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. വിപുലാപം സരഹ വിമല ആപഹോ അല്ല പുരുശബ്ദം പൂഹു പുരോപുര ഇവിടെ ഇതന്നെ പുരുശബ്ദത്തിന് റൂരുപധായ ദീർഘിക പ്രകാരം രേഖാന്തത്തിന് ഉപതയ്ക്ക് ദീർഘം വരാം. അങ്ങനെ വരാം. എന്തുവരുന്നു? വിമല ആപോ എത്ര യസ്മിൻ സരഹ. ഇവിടെ എന്തുവരുന്നു? വിമല ജസ് അപ്പ് ജസ് സമാസം വന്നു. അപ്പ് അവിടെ സമാസാന്തം വന്നു. വിമല അപ്പ ദീർഘം വന്നു. വിമലാപ അന്യപദാർത്ഥ സരസ്സാണ്. അത് നമസ്കരിക്കാൻ വേണ്ടി ഇവിടെ എന്തുവരുന്നു? പരവലിംഗം ദ്വന്ദ്വ തത്പുരുഷയോ വരുന്നില്ല. നമസ്കം വന്നു. വിപുലാപം എന്നു രാജധുര രാജ്ഞധൂഹു എന്ന് വിഗ്രഹിക്കുന്നു. ഷഷ്ടി സമാസം വന്നു. രാജങ്ങസ് ധുരസു വന്നു. സ്വപ്പുലോപിച്ചു സമാസാന്തമായി ആ വന്നു. രാജധുര എന്ന് വന്നു. രാജാവിന്റെ ഭാരം ധൂ ഇവിടെ അർത്ഥം കർത്തവ്യം കടമ ഭാരം ചുമതല എന്നൊക്കെയുള്ള അർത്ഥം. രാജധുര എന്ന് പറയുന്നു അങ്ങനെ ബന്ധപ്പെട്ട ഏതെങ്കിലും ആയിരിക്കും, രാജ്യം പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. ധുരാ ദീർഘം വന്ന എന്തുകൊണ്ടാ? ടാപ്പ് വന്നു. സൂത്രത്തിൽ പറഞ്ഞു അനക്ഷേ, കാരണം സൂത്രത്തിൽ പൂരബ്ധു പഥാം എന്ന് പറഞ്ഞു. അനക്ഷേ. അനക്ഷേ എന്ന് പറയുന്നത് ധൂവിനോട് അന്വയിക്കുന്നു. നമ്മൾ പറയുന്നത് അക്ഷേതു അക്ഷയധു തദന്തസിന്. അക്ഷത്തിലെ ധൂ ആണെങ്കിൽ എന്തോരുന്നു സമാസമൊന്നും വരത്തില്ല. രഥചക്രത്തിന്റെ ആക്സിൽ കയറ്റിയിടുന്ന ഭാഗമാണ് എന്ത് അക്ഷം. അതിന്റെ അകത്തിരിക്കുന്ന ആക്സിലിന്റെ അറ്റത്തേണെന്ന് പറയുന്നത് ധൂ എന്ന് പറയുന്നു. അപ്പൊ അക്ഷത്തിലെ ധൂ എന്നുള്ള അർത്ഥം വരികയാണെങ്കിൽ അക്ഷസ്യ ധൂഹു എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അക്ഷധുര്. അവിടെ എന്ത് വരുന്നു സമാസാന്തം വരുന്നില്ല. ർവർവധായ ദീർഘപ്രകാര ഉപതയ്ക്ക് ദീർഘം സുലോപിച്ചൊരുത്തു വിസർഗം വന്നു. അക്ഷധൂഹു അക്ഷത്തിൽ കിടക്കുന്ന ധൂ എന്നർത്ഥം. അവിടെ ഭാരം എന്നുള്ള അർത്ഥമല്ല, അത് അതിന്റെ അവയവമാണ്, രഥത്തിന്റെ അവയവമാണ് അക്ഷധൂഹു എന്ന് പറയുന്നു. സമാസത്തെ വിരിക്കുകയല്ല, സമാസാന്തത്തെ വിരിക്കുകയാണ്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും എന്താണ് സമാസം വരുന്ന? ഇപ്പോ അർദ്ധർച്ഛ സമാസം എന്ന അർത്ഥം നമസ്തം. വിഷ്ണുപുര സമാസം എന്ന ഷഷ്ടി സൂത്രം. വിമലാപ സമാസം എന്ന അനേക അന്യപദാർത്ഥം. സമാസമൊക്കെ വിരിച്ചു കഴിഞ്ഞു, ഇവിടെ ഇപ്പൊ സമാസാന്തത്തെ വിരിക്കുകയാണ്. പിന്നെ ഇന്ന സൂത്രങ്ങൾ പ്രകാരം സമാസം വന്നു കഴിഞ്ഞാൽ ആ ശബ്ദങ്ങളെല്ലാം ഇവിടെ അകാരാന്തമാക്കാൻ വേണ്ടിയിട്ട് സമാസാന്തം വിധിക്കുകയാണ്. അകാരാന്തമാക്കിയില്ലെങ്കിൽ അവസാനത്തെ ഏത് ശബ്ദമാണോ അതുപോലെ വരും രൂപങ്ങൾ. അതായത് ഉദാഹരണം ഇവിടെ അർച്ചസം, അർച്ചകാരാന്തമാണ്. സമാസാന്തം വിളിച്ചില്ലെങ്കിൽ എന്തുവരും? അത് അർച്ചെന്നിരിക്കും, അർച്ച എന്ന് വരത്തില്ല. ഇപ്പൊ സമാസാന്തം എപ്പോഴും വിരിക്കുന്നത് മൊത്ത സമസ്ത പദത്തിന്റെ രൂപത്തിനെ മാറ്റിയെടുക്കാനാണ്. എന്ന് വെച്ചാൽ അത് ചരമ അവയവം പോലെ വരാൻ പാടില്ല, അതിനാണ് സമാസത്തെ വിരിക്കുന്നത്. അപ്പൊ ഈ സൂത്രം എന്ന് പറയുന്നത് സമാസാന്തത്തെ വിരിക്കുകയാണ്. സമാസത്തെ മറ്റ് സൂത്രങ്ങൾ പ്രകാരം പ്രാപ്തമായ സമാസത്തിന് സമാസാന്തം വിരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന കാരണം ഇത്തരം അപ്ശബ്ദം എന്ന് പറയുന്നത് ആപഹാന്നേ വരാൻ പറ്റൂ. ആപഹ എന്നുള്ള രൂപേ വരത്തുള്ളൂ. അപ്പജസാപഹ എന്ന് വരും. പക്ഷെ ഇവിടെ രൂപം എങ്ങനെയാ? ആപം. അതെങ്ങനെ ആപഹ എന്ന് പറയുന്ന ആപം എന്നായി. അപ്പൊ സമാസം തന്നാലേ പറ്റൂ. പകാരാന്തത്തിന് എന്താക്കി മാറ്റണം? പകാരാന്തത്തിന് അകാരാന്തമാക്കി ഗുണപ്പായപുരത്തിൽ അകാരം വിരിച്ചു വിലാപം വന്നു. അതാണ് വരുന്നതിനും വരാത്തതിനും വ്യത്യാസം. രാജധുരാ എന്നും അതാ അദന്തമായതുകൊണ്ട്. പക്ഷെ അക്ഷ ധൂഹു എന്നു അത് സമാസം വരുന്നു വരാത്ത. എന്നുവെച്ചാ ശബ്ദ ശ്രീലിംഗത്തിലെ പ്രയോഗം ലോകസിദ്ധത്വ. അതുകൊണ്ട് അതന്തമായി കഴിഞ്ഞാൽ ശ്രീലിംഗമാക്കുന്ന പിന്നെ എങ്ങനെയാ അജാദ്യത സ്റ്റാപ്പ്? അതുകൊണ്ട് ഇത്തരം ശബ്ദങ്ങൾ അടുത്ത് വളരെ വ്യക്തമാണ്. രാജൻ ശബ്ദം രാജ രാജാനു പ്രസിദ്ധമാണ്. പക്ഷെ രാജഹ എന്ന് വരുന്നു. അപ്പൊ രാജ എന്നുള്ളത് എങ്ങനെ? രാജഹ എന്ന് അദന്തമാകും, അപ്പൊ സമാസാന്തം വേണം. അപ്പൊ അങ്ങനെ ഒരു ശബ്ദം അതിന്റെ പ്രസിദ്ധമായ രൂപമല്ലാതെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവിടെ സമാസാന്തം വിധിക്കാൻ ഏതോ സൂത്രമുണ്ടെന്ന് മനസ്സിലാക്കും. അതാണ് ഇതിന്റെ പ്രയോജനം. ദൃഢധൂഹു അക്ഷഹ അവിടെ എന്താണ് സമാസാന്തം വന്നില്ല എന്തുകൊണ്ട് അക്ഷത്തിലായിരുന്നു സഖി പഥ അടുത്ത് പതിശബ്ദമാണ് സഖ്യു പന്ഥാഹ എന്ന് വിഗ്രഹിക്കും സഖ്യു പന്ഥ എന്ന് വിഗ്രഹിക്കുമ്പം സഖി ങസ് പഥിൻ സുന്ദരിക്കുന്നു സമാസം വന്നു എങ്ങനെ ഷഷ്ടി സുപ്പുലോപിച്ചു സഖി പഥിൻ പരത്തിലാവുന്നു നേരത്തെ പറഞ്ഞത് സമാസ സമകാലമേവ സമാസാന്തം എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് സഖി പഥിൻ ആന്നിരിക്കുമ്പോ ഏത് വരുന്ന സൂത്രം ബസ് ടേർ ലോപ നേരത്തെ പഠിച്ചിട്ടുണ്ട് പതി മതി ഋപുക്ഷാം ആത് ഇതോവത് സർവനാമസ്ഥാന് ധൂന്തഹ ഒക്കെ നേരത്തെ പഠിച്ചാണ് പട്ടിലോകം വന്നു അപ്പൊ സഖിപഥ അകാരാന്തമായി സഖിപഥായി പന്ത എന്ന് പറയേണ്ടതാണ് ഇവിടെ എന്തായി മാറി സഖിപഥ എല്ലാ വാക്കുകളും ഇങ്ങനെ ഉണ്ടാവുന്നതല്ലേ ആ പഥൻ എന്ന് പറയുന്ന ശബ്ദം പന്താഹ എന്ന് പറയണം അങ്ങനെ അല്ലാതെ പഥ എന്ന് കണ്ടു കഴിഞ്ഞാൽ സമാസാന്തം അകാരാന്ത പദശബ്ദം വേറെ അതിൽ നിന്നും ഈ സഖിപഥ വരാമല്ലോ അല്ലേ ആ വാക്യുമായിട്ട് സമാസം കൊണ്ടും സഖിപഥ വരാൻ പറ്റില്ല അല്ല ഇവിടെ ഇപ്പൊ സമാസം വിധിച്ചിരിക്കുകയല്ലേ വിധിച്ചത് പദൻ ശബ്ദത്തിന് പദശബ്ദം ഉണ്ടെങ്കിൽ അതിന് സമാസാന്തം ആവശ്യമല്ലോ പതിന് ശബ്ദം ഉണ്ടല്ലോ ലോകത്ത് പന്താഹ എന്നൊരു ശബ്ദം ഇല്ലേ ഉണ്ടല്ലോ അപ്പോൾ അവിടെ പതിന് ശബ്ദത്തിൽ ഉള്ളപ്പോൾ അതിന് സമാസാന്തം വിധിച്ചാലേ എന്ത് വരും പഥ എന്ന് വരത്തുള്ളൂ അത് അകാരാന്തമായി പദശബ്ദം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ ഒരു ശബ്ദം പ്രസിദ്ധമായിട്ട് വേണം പദൻ ശബ്ദമാണ് പ്രസിദ്ധമായിരിക്കുന്നത് അതാണ് എവിടെയെങ്കിലും അപൂർവമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ പ്രസിദ്ധമായ ശബ്ദം പഥിലാണ് അതുപോലെ തന്നെ രമ്യപഥ ഇവിടെ എന്ത് വരുന്നു ബഹുരി സമാസം വന്നു സമാസാന്തമായ വന്നു ബസ് ടയർ ലോകഹ രമ്യപഥ എന്നു ദേശ പുല്ലിംഗം ദേശമെന്നു അക്ഷണോ അദർശനാത് അചക്ഷു പര്യായ അക്ഷണു അച്ഛ്യാത് സമാസാന്ത ഗവം അക്ഷീവ ഗവാക്ഷ ഇവിടെ അദർശന എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷിശബ്ദം കണ്ണെന്നുള്ള അർത്ഥത്തിലല്ല പിന്നെ കണ്ണ് പോലെ എന്നുള്ള അർത്ഥത്തിലാണ് അതാണ് പറഞ്ഞത് അചക്ഷുപരിയായ അക്ഷണു അക്ഷിശബ്ദം പക്ഷെ കണ്ണെന്നുള്ള അർത്ഥത്തിലല്ല അതിൽ നിന്ന് അച്ഛ സമാസാന്തമായി വരും ഇവിടെ അക്ഷി എന്ന് പറയുന്ന ശബ്ദം കണ്ണാർത്ഥത്തിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിഗ്രഹിച്ചത്. ഗവാം അക്ഷി യുവ ഗുവെന്ന് പറയുന്നത് പ്രകാശരശ്മി, പ്രകാശരശ്മികളുടെ കണ്ണ് പോലെ ആണെന്ത് ജനൽ, അതിലൂടെയാണ് പ്രകാശം കടന്നു വരുന്നത്. ഗവാം അക്ഷി ഇവ, അക്ഷിയെപ്പോലെ എന്ന് വിഗ്രഹിക്കുമ്പോൾ ഗോ ശബ്ദം പരത്തിൽ എന്തിരുന്നു അക്ഷി, അതിന് സമാസാന്തം വന്നു. യസ്യേജ അകാരം ലോപിച്ചു, ഷഷ്ടി സമാസം വന്നു. ഗോ ശബ്ദത്തിന്റെ പരത്തിൽ അക്ഷ എന്നായി. ഏച്ചു അയവായവ ബാധിച്ചുകൊണ്ട് അവങ് സ്ഫോടായനസി വന്നു. അവങ് വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? അകസവർണ ദീർഘമെന്നു ഗവാക്ഷ എന്നു. അവങ്കിൽ അവയാവരുന്നു, എച്ചോയാണെങ്കിൽ അപൂവരുന്നു. എന്തുവരുന്നു? ഗവാക്ഷ. ഗവാം അക്ഷീവ ഗവാക്ഷ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ? ഉപസർഗാദ് അധ്വന, പ്രഗതോ അധ്വാനം പ്രാധ്വോ രഥ, പ്രഗത അധ്വാനം വഴിയിലേക്ക് പോയത് എന്നർത്ഥം. ഗതമായത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ പ്ര ഗത അധ്വാനം പ്രാതിഭ്യോ ധാതു ദ്വിജസ്യ വാച്യോ വാച ഉത്തരപദലോഭ പഠിച്ചിട്ടുണ്ടോ? പ്രാ അധ്വൻ ശബ്ദമായിട്ട് സമാസം വരുന്നത് ഗതം ലോപിച്ചു. പ്രാ അധ്വനെന്നിരുന്നു, പരത്തിലെന്തോന്നു സമാസാന്തമായി ആ വന്നു. പ്ര അധ്വൻ സവർണദീർഘം വന്നു. പ്രാധ്വൻ ആന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? നസ്തദ്ദിരെ ടിലോകം വന്നു. പ്രാധു പ്രാധ്വ പ്രാധ്വരഥ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞ രഥം. പ്രാതിഭ്യോ ധാതുജസ്യ വാച്യോ വാച പ്രാതിയുടെ പരത്തിലിരിക്കുന്ന ധാതുജമായ ശബ്ദമുടെ ഗതം, അതിന് ലോകവും വരുന്നു, പരത്തിലിരിക്കുന്നതായിട്ട് സമാസവും വരുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത്യാദയ ക്രാന്താദ്യർത്ഥ്യ ദ്വിതീയായ സമാസം, അങ്ങനെയും വരാം. അങ്ങനെയും വരാം. ഗതാർത്ഥത്തിൽ പ്രാവുന്നു എന്താണോ അധ്വാനത്തിലേക്ക് ഗമിച്ചത് പ്രഗത അധ്വാനം. വഴി കടന്നു പോയ രഥം, വഴിയിൽ വഴിയിൽ അധ്വാ മാർഗമാണ്, മാർഗത്തിലേക്ക് പോയത്, മാർഗത്തിൽ വഴി കടന്നു പോയത് എന്ന് വെച്ചാൽ ആ വഴിയെ യാത്ര ചെയ്ത് പോയത് എന്നുള്ളത്. പുറപ്പെട്ട വണ്ടി, പുറപ്പെട്ട വണ്ടി എന്നുള്ളത്, വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞു. പൂജന പൂജനാർത്ഥാത് പരേഭ്യ സമാസാന്ത നാസ്യു, ഇവിടെ ഒരു വാർത്തയുമുണ്ട് സ്വാതിഭ്യാമേവ, ചില പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ സമാസാന്തത്തെ നിഷേധിക്കുകയാണ്. ആ പുസ്തകത്തിൽ കാണും, ഭൈമിയിൽ കാണും. സ്വാതിഭ്യാമേവ, സുവതിയുടെ പരത്തിലിരിക്കുന്ന എന്താണ് എന്നുവെച്ചാൽ അത് പൂജനാർത്ഥമാണ്. പരത്തിലിരിക്കുന്നതിന് സമാസാന്തം വിധിക്കില്ല, വരിയില്ല എന്നർത്ഥം. ഇപ്പൊ സു രാജ ശോഭന രാജ എന്ന് വിഗ്രഹിക്കുമ്പോൾ സൂം രാജൻ ശബ്ദമായിട്ട് കുഗതി പ്രാതിയ സമാസം വരും, പ്രാതി സമാസം വരും. രാജാഹ സഖിഭ്യഷ് ടച്ച് മുമ്പ് പഠിച്ചിട്ടില്ലേ, ടച്ച് വരേണ്ടതാണ്. പക്ഷെ എന്നെ നിഷേധിച്ചു. ടച്ച് വന്നു കഴിഞ്ഞാൽ പരമരാജ എന്നൊക്കെ വരുമ്പോൾ വരും. അത് തന്നെ സമാസാന്താഹ വിഭാവത്തിന്റെ അവസാനം പഠിച്ചു. അവിടെ മുന്നിൽ സമാ അനഹ അന്നന്താത് അവീഭവാത് ടച്ച് സ്യാത് അവിടെ പഠിച്ചു. അവിടെ മുതൽ ഇങ്ങോട്ട് വരുന്നതൊക്കെ സമാസാന്തങ്ങളാണ്. അല്ല അത് വേറെ. സമാസാന്തമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാസാന്തമാണ്. അവിടെ സമാസാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടത്രേ ഉള്ളൂ. സമാസത്തിന്റെ പരത്തിൽ വരണം സമാസാന്തം. സമാസത്തിന്റെ ശേഷം വരുന്ന സമാസാന്തം. സമാസം വന്നിട്ട് പരത്തി വരും. ഇവിടെ പരത്തിലാ വരുന്നു. പരമരാജ സൻ മഹത് പരമോത്തമ പൂജ്യമാനൈഹി പഠിച്ച ആ സൂത്രം. സന്മഹത് പരമ സന്മഹത് പരമോത്കൃഷ്ട ഉത്യമ തമാ പൂജ്യമാനൈഹി പരമരാജ എന്നും പറ്റും വരുന്നു. പരമരാജൻ വന്നിട്ട് അതുപോലെ ഇവിടെ വരത്തില്ല. സമാസാന്തത്തെ നിഷേധിച്ചുകൊണ്ടെന്ന് വരുന്നു. സുരാജൻ സാധാരണ രാജൻ ശബ്ദം പോലെ സമാസം വന്നു. സുപ്പുലോപിച്ചു സുരാജൻ പരത്തിൽ സുഖന്നു. ഉദാതിര സുലോഭം നഗാരല്ലോ രാജ രാജാനും രാജാനാകുന്നു. അല്ലെങ്കിൽ രാജ രാജവും രാജാഹ അതിശയിത രാജ അതിശയിത രാജ. ഇവിടെ എന്താണ് പൂജാർത്ഥത്തിലാണ് സു അതി അതി രാജൻ സു വന്നു. സമാസാന്തം വന്നില്ല നിഷേധിച്ചു. പൂജന സമാസാന്തം വരുന്നില്ല. അതിരാജൻ രാജ അതിരാജ രാജാനോ രാജാന സമാസാന്തം നിഷേധിച്ചു. അപ്പൊ ഈ സമാസാന്തം സമാസശേഷപ്രകരണം സിദ്ധാന്തപതിയിൽ വളരെ വിപുലമായിട്ടുണ്ട്. സമാസാന്തങ്ങൾ വരുന്നതും പിന്നെ അതിനെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങൾ ഇവിടെ സിദ്ധാന്തപതി വളരെ ചുരുക്കി കൊടുത്തു. അത്യാവശ്യം നാല് സൂത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ പ്രക്രിയ ഒന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണെന്ന്. പല സ്ഥലങ്ങളിലും ശബ്ദത്തിന്റെ അന്തം സമാസത്തിൽ വരുമ്പം ഒറിജിനൽ ശബ്ദമായിട്ട് വ്യത്യാസം വരും. പാദസ്ലോഭഹസ്ത്യാദിഭ്യ ഭൗരവ സത്യക്ഷണവ സോങ്കാക്ഷ ഇങ്ങനെയൊക്കെ പല സൂത്രങ്ങളും വരുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ. സുപാത് പാദശബ്ദ സുപാത് എന്ന അവസരം അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഇത്രയും കൊണ്ട് സിദ്ധാന്തമതി ഏകദേശം അവസാനിച്ചു എന്ന് പറയാം അല്ലേ. അവസാനിച്ചിട്ടില്ല, ഇനിയുണ്ടാവല്ലോ. സമാസത്തില് സമാസത്തിലെന്താ എന്താ ഉള്ളത്? ഇനി ഇടയ്ക്ക് ഏതെങ്കിലും സൂത്രവും മറ്റോ വിട്ടിരിക്കും, അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ചില സൂത്രങ്ങളത് വലിയ പ്രാധാന്യപ്പെട്ടായിരിക്കില്ല. വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതായിരിക്കും. അപ്പൊ ഇത് പഠിച്ചത് പ്രയോഗത്തിൽ വരുത്തണമെങ്കിൽ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വീണ്ടും കാരണം മറന്നുപോകും സ്വാഭാവികമായിട്ട്. അപ്പോ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഏതെങ്കിലും ശബ്ദം വരുമ്പോൾ നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കും ഇതെങ്ങനെയാണ് വന്നത്. അത് ഭൈമിയിൽ വിശദമായ വ്യാഖ്യാനമുള്ളതുകൊണ്ട് കൃദന്തം തദ്ധിതം സമാസം ഈ മൂന്നെണ്ണത്തിനെയും എന്ത് സമാസം വന്നു എന്ന് എന്താണെന്നുള്ളത് അത് വെച്ച് അത് ആവർത്തിക്കും. കാരണം ഭൈമിയിലാണെങ്കിൽ വേറെ ധാരാളം ഉദാഹരണമുണ്ട്, വേറെ ഒരു പുസ്തകം നോക്കേണ്ട ആവശ്യമില്ല. ഭൈമിക്കകത്ത് വരുന്ന ഉദാഹരണങ്ങളെ തന്നെ നോക്കിയാൽ മതി, നമ്മൾ വേറെ അടുത്ത് പോയി ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ സാഹിത്യഭാഗങ്ങളും എല്ലാം ധാരാളം കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്തുകൊണ്ടിരുന്ന പഠിച്ചതിന് ഉപയോഗം വരും. പിന്നെ ഓരോരുത്തും നോക്കിയും വേണം ഓരോ സ്ഥലത്ത് അതൊന്നും. അപ്പം ഇത് കഴിഞ്ഞ് ഇനി ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ തന്നെ ഒരാവർത്തി തന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ആവർത്തിക്കുമ്പം ഇത് വെച്ച് വീണ്ടും ആവർത്തിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ സിദ്ധാന്തം മതി വെച്ച് ആവർത്തിക്കും. ആദ്യം പോലെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഷൺലിംഗ പ്രകടനം എന്ന് വെച്ചാൽ അവിടെ ശബ്ദരൂപത്തിനാണ് പ്രാധാന്യം. കാരണം ആ രൂപം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. തിങ്കന്ധത്തിലും അങ്ങനെ തന്നെ രൂപം അറിഞ്ഞിരുന്നാൽ മതി. അവിടെയും ആവർത്തിക്കുന്നത് നല്ലതാണ്, പക്ഷെ നമുക്ക് സൂത്രങ്ങളുടെ പ്രക്രിയ ആവശ്യം കൂടുതലായി വരുന്നത് കാരകം കൃദന്തം തദ്ധിതാന്തം സമാസം. നമ്മളിനി ആവർത്തിക്കുമ്പം ഈ ഭാഗങ്ങളാണ് ആവർത്തിക്കുന്നത്, ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ സ്വയം നോക്കണം. എന്നുവെച്ചാൽ ഇപ്പോൾ ഭവതി എന്ന് പറയുന്ന സൂത്രം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഭവതി അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ കാരക എന്ന് പറഞ്ഞാൽ അതുപോലെ അല്ല, വിശേഷിച്ചുള്ള അർത്ഥം അറിയണമെങ്കിൽ എന്ത് വേണം, എന്തർത്ഥത്തിൽ വന്നു, ഏത് സൂത്രം വന്നു, അങ്ങനെ തന്നെ അറിയണം. അതുകൊണ്ട് അത്തരം ഭാഗങ്ങൾ നമ്മൾ ആവർത്തിക്കും, ബാക്കിയുള്ളത് അത് ആവർത്തിക്കുന്നത് സിദ്ധാന്തം ഉപയോഗിച്ച് ആവർത്തിക്കും. അതൊന്നും ഇതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ അത് നമുക്ക് വായിച്ചു നോക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഭൈമിയിൽ എന്തെല്ലാം ഉണ്ട്, ഭൈമിയിൽ ഓരോ പുസ്തകത്തിന്റെ അവസാന ഭാഗം തന്നെ വായിച്ച ഒരുപാട് ഇതിനെ കുറിച്ചുള്ള അറിവുണ്ടാകും. ഭൈമി നിരന്തരം റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഗീത പ്രസന്റ് പുസ്തകം ഇത് കാശിനും കൊള്ളത്തില്ല. ഇത് നമുക്കിങ്ങനെ പഠിക്കാൻ ഉപയോഗപ്പെടും. എന്ന് വെച്ചാൽ കുറച്ച് ഒരു ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ നോക്കി വരാം. ഒരു പുസ്തകം നമ്മൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഏത് പേജിൽ ഏത് സൂത്രം അങ്ങനെ ഒരു പരിചയം വരാൻ വേണ്ടി ഈ പുസ്തകം നല്ലതാണ്. കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭൈമി ഇതെപ്പോഴും റെഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് കാരക മുതൽ സിദ്ധാന്തമതിയിൽ ഒരാവർത്തി ഒന്നുകൂടി പോവുക. സിദ്ധാന്തമതിയുടെ രീതിയിൽ എല്ലാ സൂത്രവും നമുക്ക് ആവശ്യമില്ല, പക്ഷേ സിദ്ധാന്തമതി വെച്ച് നമ്മൾ സിദ്ധാന്തമതിയിൽ ഒരുപാട് സൂത്രങ്ങൾ നോക്കിയതാണ് മിക്കവാറും എല്ലാം. അപ്പോൾ അതൊന്നുകൂടി ആവർത്തിച്ച് അതുപോലെ വീണ്ടും കാരകം കൃദന്തം തദ്ധിതം കാരകം കഴിഞ്ഞ് സമാസം കൃദന്ത തദ്ധിതം സ്ത്രീപ്രതി അങ്ങനെ ഒരു തവണ ഇവിടെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പം തന്നെ ഈ ഭൈമി നോക്കിക്കൊണ്ടിരിക്കും. നല്ല ഉദാഹരണങ്ങൾ അതിലുണ്ട്, വേറൊരിടത്ത് പോയി നോക്കേണ്ട കാര്യമില്ല, എല്ലാ ഉദാഹരണവും അതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുകൂടെ തറവാകും. പിന്നെ നമ്മൾ വ്യാകരണം പഠിക്കുന്നത് വ്യാകരണത്തിൽ പാണ്ഡിത്യം നേടാനല്ല, മറ്റ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ബ്രഹ്മസൂത്രം പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കും, നമുക്ക് പെട്ടെന്ന് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വ്യാകരണം പഠിക്കുന്നു. ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെയുള്ള അജണ്ടകളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ മനസ്സിലാവണമെങ്കിൽ അത് വായിക്കുമ്പോൾ സംശയം വന്നാൽ നമ്മൾ ഉടനെ നോക്കണം, വ്യാകരണമായിട്ട് റെഫർ ചെയ്ത് നോക്കണം. അല്ലാതെ നമ്മൾ വ്യാകരണത്തിൽ കൂടുതൽ അറിവ് നേടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ ഇരിക്കുന്നവരുടെ അവസ്ഥയും പ്രായവും ഒന്നും അതിന് പറ്റിയതുമല്ല, ഞാനുൾപ്പെടെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രായത്തിലൊക്കെ ഇത് പഠിച്ച് തീരണമായിരുന്നു, എന്തായാലും അത് നടന്നില്ലല്ലോ. ഇനി ഈ പ്രായത്തിലൊക്കെ ഇത് തുടങ്ങുമ്പം എത്ര സാധിക്കുമോ അത്രയും സാധിക്കും. അത് വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കരുത്. അതിൽ കൂടുതലായിട്ട് നമ്മളെ കൊണ്ട് എത്ര പറ്റുമോ അത് എന്ന് പറഞ്ഞ് സമാധാനപ്പെട്ട് പഠിക്കുക. അല്ലാതെ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അതിനപ്പുറം ആരെങ്കിലുമൊക്കെ പഠിച്ചവരെ കാണുമ്പോൾ അതുപോലെ നമുക്കും ആവണമെന്നൊന്നും തോന്നരുത്. അത് പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി. ഒരു 10-20 വർഷം മുമ്പേ തുടങ്ങിയിരുന്നെങ്കിൽ ശരി, കുറച്ചുകൂടെയൊക്കെ ചെയ്യാൻ പറ്റും. ഈ വയസ്സുകാലത്ത് നഹി നഹി രക്ഷതി വലിയ കാര്യമൊന്നും. പക്ഷെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നേടുക എന്നുള്ളതിനപ്പുറം നമുക്ക് അതൊന്നും നടക്കുന്ന കാര്യമുണ്ട്. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.